കൃഞഹ ശച കൃഞഹ ഇത് യോഗവിഭാഗ കൃഞഹ ക്യപ് സ്യാത് കൃത്യ ശച ചാത്തിൻ ക്രിയ കൃതി കൃഞഹ ശച ഇവിടെ കൃഞഹ എന്ന് യോഗവിഭാഗം ചെയ്യുന്നു. പൂർവത്തിൽ നിന്ന് കെപ്പ് വരുന്നുണ്ട്, കൃഞഹ കെപ്പിസ്യാത്. കൃഞ്ഞ ധാതുവിൽ നിന്ന് കെപ്പ് വന്നു, കെപ്പിൽ യാ ശേഷിക്കും. കൃ യാന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഹർസ്വസ്യ വിധികൃതി തുക്ക്. കൃഞ്ഞിന് തുക്ക് വന്നു, കിത്തായി അന്താവയവം. കൃ തു യ കൃത്യ എന്നു വന്നു. സ്ത്രീലിംഗത്തിൽ കൃത്യ എന്ന് വരുന്നു. ശച യോഗവിഭാഗം ചെയ്ത് രണ്ടാമത്തെ സൂത്രമാണ് ശച. അതിൽ തന്നെ രണ്ട് രീതി, ഒന്ന് ശ മറ്റൊന്ന് ച എന്ന് പറഞ്ഞുകൊണ്ട് തിൻ. അപ്പൊ ഈ സൂത്രത്തിൽ മൂന്ന് വിധിയാണ്, ഒന്ന് കൃഞ്ഞിൽ നിന്ന് കെപ്പ്, രണ്ടാമത് കൃഞ്ഞിൽ നിന്ന് ശ, മൂന്നാമത് കൃഞ്ഞിൽ നിന്ന് തിൻ. ഇവിടെ ആ വാസ്രൂപവിധിയില്ല, സ്ത്രീ അധികാരോക്തം വിനാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചായലൂടെ തിന്നു വിരിക്കുന്നു. വാസ്രൂപ വിധി ഉണ്ടെങ്കിൽ ഉത്സർഗവും അപവാദവും വരും, പക്ഷേ സ്ത്രീ അധികാരത്തിൽ അതില്ല. അതുകൊണ്ട് ച എന്ന് പറഞ്ഞ് തിന്നും വിരിച്ചു. ശാവധിക്കുമ്പോൾ എന്ത് വരുന്നു? കൃഞ്ഞ് ധാതു നിശ വന്നു കഴിഞ്ഞാൽ തിങ്സ് സർവധാതു വേണ്ടത് വരും, സർവധാതുകെ സർവധാതു വരുമ്പോ യക്ക് വരും. യക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ശിരിങ്ഷ യക് ലിംഗ്ഷു. കേട്ടിട്ടുണ്ടോ? രിങ്ഷ യക് ലിംഗ്ഷു ചേക്ക് യാഥാവാർത്ഥാതുക രിങ് വരുന്നു. പഴയ സൂത്രമാണ് ഇത്. കൃ ശ എന്ന് വന്നു, അപ്പൊ എന്ത് വരുന്നു? യക്ക് വരേണ്ടതാണ്. യക്ക് വരുമോ? രിങ് വരുമ്പോ എന്ത് വരുന്നു? രിങ് സേക് ലിംഗ്ഷു പ്രകാരം രിങ് വരുമ്പോ എന്ത് ശേഷിക്കും എന്നാണോ? ക്രി. രിങ് വരുമ്പോ ക്രി വരും. പക്ഷെ യക്ക് വരുന്നതിന് ഒരു ഇതുണ്ട്, ഭാവകർമ്മത്തിൽ മാത്രമേ യക്ക് വരത്തുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ യക്ക് വരത്തില്ല. ഇത് ഭാവേജ അകർത്തരിജ കാരകസ്ഥായ ഭാവത്തിലും കർമ്മത്തിലും മാത്രമല്ല മറ്റു കാരകങ്ങളിലും വരും. അങ്ങനെയാണ്. ഭാവത്തിലാണെങ്കിൽ എക്ക് വരും, മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലോ എരിങ് വന്നിട്ട് ഇയങ്ങ് വരും. ഇയങ് വരുമ്പം രീക്ക് ഇയങ് വരുമ്പം ക്രിയ ആ ക്രിയ എന്ന് വരും. എക്ക് വന്നാലോ, എക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയ ക്രിയ രണ്ടായാലും ഒന്ന് തന്നെ. എക്ക് വന്നു കഴിഞ്ഞാൽ ആ പരത്തിലിരിക്കുന്ന എക്ക് വരുന്ന ഇത് വരും, പൂർവത്തെ രിങ് വന്നു. അപ്പൊ ക്രി യു ആ ഭാവ കർമാർത്ഥത്തിൽ. മറ്റു കാര്യങ്ങൾ വരുമ്പോൾ എക്ക് വരത്തില്ല, എന്തുവരും ക്രിന് ക്രി വന്നു, യങ് രിങ് വന്നു, ക്രി പരത്തിൽ എന്തിരിക്കുന്നു ആ യങ് വരും. സൂത്രം ക്രിയ ഇവിടെ എല്ലായിടത്തും ടാപ്പ് വരും. ടാപ്പ് വരുന്നതിന് മുമ്പ് അപ്രത്യാവുന്ന ഒരു സൂത്രവും വരും. പഠിച്ചായിരുന്നോ? അതിനി വരും. ഇപ്പൊ രണ്ട് തരത്തിലാണ് ഇവിടെ വരുന്നത്. ഭാവകർമ്മങ്ങളിലേക്ക് വന്നിട്ട് ക്രിയ, മറ്റു കാരകങ്ങളിൽ ഇയങ് വന്നിട്ട് ക്രിയ. എക്ക് വന്നാൽ ഇയങ് വരത്തില്ല. എന്തുകൊണ്ട്? അച്ചില്ല. ഇപ്പൊ ക്രിയ ശബ്ദം ധാരാളം പ്രയോഗത്തിലുള്ളത് കൊണ്ടാണ്. മറ്റു കാരകങ്ങളിൽ അതെങ്ങനെ ഉപയോഗിക്കുക? ഭാവകർമ്മങ്ങളിൽ അല്ലാതെ എങ്ങനെ ഉപയോഗിക്കുക? അത് പറഞ്ഞല്ലോ, അകർത്തരിച്ച കാരകേ സജ്ഞായ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എങ്ങനെയായാലും ഇത് സ്വപ്നയാണ്. ക്രിയ എന്ന് പറയുന്ന ഒരു ക്രിയ തന്നെ, കരണം ക്രിയ അതിൽ തന്നെ വരും. പിന്നെ മറ്റ് കാരകങ്ങളിൽ വരിക എന്ന് പറഞ്ഞാൽ കേവലം വ്യുത്പത്തി പറയാം, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കാരണം ഇത് വരുന്നത് ഒരു സ്വപ്നയിലാണ്, ക്രിയ എന്നുള്ളത്. കൃതി തിൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? കൃ തീ വരുന്നു. ഇവിടെ രിങ് വരില്ല. എന്തുകൊണ്ട്? ശിത്ത് വേണോ? ശവർണം എന്നാലേ വരത്തുള്ളൂ. യക്ക് വരണം, അതൊന്നുകൂടെ തിന്നായിരിക്കുന്നു. നിമിത്തമില്ല, അതുകൊണ്ട് വരുന്നില്ല, ഗുണം വരുന്നില്ല. കൃതി ഇപ്പൊ ക്രിയ എന്നും കൃതി എന്ന് പറയുന്ന ശബ്ദം വളരെ പ്രസിദ്ധമാണ്. എല്ലാം ഒരേ അർത്ഥം. അടുത്ത് വരുന്ന ഇച്ഛ, ഇഷു ഇച്ഛായ നിന്ന് ഇച്ഛ നിവാദന നിപാതം ചെയ്തിരിക്കുകയാണ്. വിഷേർ ഭാവേശോ യഗ അഭാവശ നിപാത്യതേ. ഇഷു ധാതുവിൽ നിന്നും ഭാവാർത്ഥത്തിൽ എല്ലാം നിപാതം എന്നും ചെയ്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ നിപാതനം ചെയ്തെന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഒന്ന്, ഇത് ഭാവാർത്ഥത്തിലേ വരത്തുള്ളൂ. പിന്നെ ഇച്ഛാന്ന് നിപാതനം ചെയ്യാൻ വേണ്ടി ഇഷ്ടധാതുവിന്റെ പരത്തിൽ ശവിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും. ഇഷുഗമിയമാം ഛ വരും, ചേച്ച തുക്കു വന്നു, ഇച്ഛ ടാപ്പ് വന്നു, ഇച്ഛ. ആ നിപാതനത്തിന്റെ രീതി പറഞ്ഞാണ് ഈശ്വരന് ഭാവത്തിൽ, ഇത് ഭാവത്തിലെ വരത്തുള്ളൂ. ശവന്നു ഭാവത്തിൽ ശവന്ന ഐക്കു വരേണ്ടതാണ്. ഏക അഭാവം ഏക്കേ സൂത്രപ്രകാരം അത് വരുന്നില്ല. നിപാതനം ചെയ്ത് ഇച്ഛന്ന് അടുത്തു വരുന്നു. അപ്രത്യാദ് പ്രത്യയം തേഭ്യോ ധാതുഭ്യോ സ്ത്രീയാം അകാര പ്രത്യസ്യ പ്രത്യാന്തമായ ധാതുക്കളിൽ നിന്ന് സ്ത്രീലിംഗത്തിൽ അകാരപ്രത്യം വരുന്നു. ഭാവയാകർത്തിച്ചൊരു കാരക സംജ്ഞായം ഇവിടെയും വരുന്നുണ്ട്. ചികിത്സ നേരത്തെ പഠിച്ചു ദുഃഖറിഞ്ഞ കരണേ സന്ന് വന്ന സൂത്രം ഏതാണ്? സന്ന് ധാതോ കർമ്മണ സമാന കടത്തുള്ള അതിച്ഛായം വരാം. സന്നെന്ന് കഴിഞ്ഞാൽ കൃ സന്നെന്നിരിക്കുന്നു, വിട്ടുവരുമോ? വിട്ടുവരുന്നുണ്ട്, ഇല്ല. എന്തുകൊണ്ട്? അനിട്ട് ധാതുവാണ്. പിന്നെ ഏത് വരുന്നു? അജ്ഞനകമാം സനി പ്രകാരം എന്തു വന്നു? അജ്ജനകമാസനി. എന്താണ് അതിന്റെ വൃത്തി? അജന്താനാം ഹന്തേർ അജാദേശ ഗമേശ ദീർഘം വരുന്നു. അപ്പൊ കൃസന്നായി, കൃസന്നിരിക്കുമ്പോ അടുത്ത് ഏത് വരുന്നു? ഇഗോജൻ. എന്താണ് വൃത്തി? ഇതെന്താ? ജലാദിസന്ന് കിത്താവുന്നു, ഗുണം വരുന്നില്ല. അല്ലെങ്കിൽ ഗുണം വരേണ്ടതാണ് സൂത്രം സർവധാതു ആർദ്ധാതു ഗുണം വരേണ്ടാണ്, വരുന്നില്ല. കൃസന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഹൃദയധാതവ പ്രകാരം ഇത്തും വന്നു, രവരം വന്നു, അരിച്ച ദീർഘം വന്നു, കീര് സകാരത്തിന് സത്വം വന്നു, കീരിഷ ദിത്വം സൂത്രം ദിത്വം വന്നു, കീരിഷ കീരിഷ അഭ്യാസത്തില് എന്താണ് സൂത്രം? പോസ് ടു അഭ്യാസ ചർച്ച ഫലാദി ശേഷ പ്രസുഹ ചി കീര് ചികീർഷ. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ വരുന്ന പ്രത്യാന്തങ്ങളായ ധാതുക്കൾക്ക് പറയുന്നു പ്രത്യാന്തേഭ്യോ ധാതുഭ്യ എന്നർത്ഥം. ധാതുക്കളായിരിക്കുന്നു എന്നുവെച്ചാൽ പ്രത്യാന്തമായ എല്ലാം ധാതു ആവണമെന്നില്ല, പ്രത്യാന്തമായ ധാതുക്കളായിരിക്കുന്നു. പ്രത്യാന്തമായ ധാതുക്കൾ ഏതാ? സംഗജ് കാമ്യോധാചാരി ദ്വാദശാമി. ഇതാണ് പ്രത്യാന്തങ്ങളായ ധാതുക്കൾ. അതിൽ നിന്ന് സ്ത്രീയാം അകാരപ്രത്യസ്യ സ്ത്രീലിംഗത്തിൽ എന്തുവരും? അപ്രത്യം. ചികീർഷ ആന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ചികീർഷ ആന്നിരിക്കുമ്പോ സൂത്രം വരുന്നു അതോ ലോപ ചികീർഷ, അതിൽ നിന്ന് തന്നെ അജാദ്യത ഇഷ്ടാപൂരം ചികീർഷ. അതില് ഇപ്പൊ ഇവിടെ ക്രിയ കൃഞ്ഞശാച്ച പ്രകാരം ക്രിയ അവിടെ അപ്രത്യാദ വരൂ. ഈ സൂത്രം അവിടെ പ്രവർത്തിക്കില്ലേ? ശ വന്നപ്പോ ആയായി, ക്രിയ ആയി, അപ്രത്യാദ വരത്തില്ലേ? പ്രത്യാന്തമാണ്. ആണോ? പ്രത്യാന്തമാണ്, ധാതുവല്ല. ധാതുവല്ല എന്തുകൊണ്ട്? എന്തുകൊണ്ട് ധാതുവല്ല? സനാദി വരുന്നില്ല. പിന്നെ ഇതെന്താണ് പ്രത്യാന്തമായിട്ട്? ഇതെന്താണ്? കൃദന്തമാണ്. ശ വന്നു കഴിഞ്ഞാൽ കൃദന്തമാവും, പക്ഷേ ധാതു ആകത്തില്ല, സനാദികളിൽ പെടുന്നില്ല, അവിടെ വരത്തില്ല. പുത്രകാമ്യ ഏതാണ് വിധിച്ച സൂത്രം? കാമ്യച്ച വിഗ്രഹിക്കുന്ന എങ്ങനെ? പുത്രം ആത്മന ഇച്ഛതി. എങ്ങനെയാണ് പുത്രകാമ്യം വരുന്നത്? പുത്രം ആത്മന ഇച്ഛതി എന്ന് വിഗ്രഹിച്ചാൽ എങ്ങനെ വരും? പുത്ര അം കാമ്യ ചുപ്പുലോപിച്ചു പുത്രകാമ്യക്ക് ധാതുസം. പുത്രകാമ്യക്ക് ധാതുസം വന്നു കഴിഞ്ഞപ്പോ അപ്രത്യം പ്രത്യം ദിവ്യ ധാതിവ്യ സ്ത്രീയാം പുത്രകാമ്യ അത്തോലോപ കാമ്യയിലെ അന്തിമാകാരിൽ ഉപയോഗിച്ച് പരത്തില് അപ്രത്യാദ വിധിച്ചാകുണ്ട്. പുത്രകാമ്യ ടാപ്പ് വന്നാൽ പുത്രകാമ്യ, പുത്രനെ കാമിക്കുന്നവൾ, അങ്ങനെ വരുന്നു. ഇതെല്ലാം പ്രധാനപ്പെട്ട സൂത്രങ്ങളാണ്. ഗുരോസ്ഥ ഹലഹ ഗുരുമതോ ഹലന്ത സ്ത്രീയാം അകാരഹസ്യ ഈഹ ഊഹ ഗുരോഹോ കിം ഭക്തി ഹലഹ കിം നീതി നിഷ്ഠായാം സേട്ട ഇതി വക്തവ്യം നേഹ ആപ്തി തീതൂത്രേഷു അഗ്രഹാദീനാം ഇതി വാച്യം നിഗൃഹീതി നീ പഠിതി. ഗുരുമതോ ഹലന്ത സ്ത്രീയാം അകാരഹസ്യ ഗുരുമാൻ ആയിരിക്കണം ധാതു. ധാതുവിൽ ഗുരു ഉണ്ടായിരിക്കണം. ഗുരുസഞ്ജ ഇരിക്കുന്ന സൂത്രമാണ് ദീർഘം. ഗുരു സംയോഗാച്ച എന്നാണോ? ഗുരുമത് ഗുരുമാനായിരിക്കണം, ധാതു ഹലന്തമായിരിക്കണം. സ്ത്രീയാം അകാരസ്യ, സ്ത്രീലിംഗത്തിൽ അകാരം വരുന്നു. ഗുരുമാനായിരിക്കണം, ഹലന്തമായിരിക്കണം. ഇവിടെ കൊടുത്തിരുന്നു ഈഹ, ഈഹ ചേഷ്ടായ ഈഹ്. ഗുരുമാനാണ്, ഹലന്തമാണ്, അകാരപ്രത്യം വന്നപ്പോൾ എന്തായി ഈഹ് അ. സ്ത്രീലിംഗത്തെ എന്ത് വരുന്നു? ടാപ്പ് വന്നിട്ട് ഊഹ, ഊഹ വിതർക്കേ, ഊഹ വിതർക്കേ, ഊഹ്. ഇവിടെ എന്താണ്? ഗുരുമാനാണ്, ഹലന്തമാണ്, അകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? താപ്പ് വരുന്നു. അകാരം വന്നാൽ അധോലോക വരത്തില്ല, എന്തുകൊണ്ട്? ഹലന്തമാണ്. അപ്പൊ ഈ ഊഹ എന്ന് വരും. താപ്പ് വന്നിട്ട് എന്തുവരും? ഈഹ ഊഹ എന്ന് വരും. ഗുരോഹോക്യം, ഗുരു എന്നെന്തുകൊണ്ട് പറഞ്ഞു? ധാതു ഗുരുമാനായിരിക്കണം, ഭക്തി. ഭജ ധാതുവിൽ നിന്ന് ഗുരോ സകല പ്രകാരം അപ്രത്യം വരില്ല. പിന്നെ എന്തുവരും? സൂത്രം സ്ത്രീയാക്കിൻ വരുന്നു. ഭജക്തി എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ചോക്കു പിന്നെ ഭക്തി, ഭജ സേവായം ഭക്തി, ഭാവാർത്ഥത്തിലാണ്. പിന്നെ ഹലഹക്കിം, ഹലന്നെന്തോ, ഹലന്തമായിരിക്കണം. നീതി നീഞ്ഞ് പ്രാപണേ, ഹലന്തമാണോ? അതുകൊണ്ട് എന്തോ ഒരില്ല. ഗുരുസ്ഥല പ്രകാരം അകാരം വരത്തില്ല. പിന്നെ എന്തുവരും? തിന്മന്നു നീതി, നയനം നീതി, നയിക്കൽ നീതി. ഇതെല്ലാം ഓരോ സ്വപ്നയിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഭാവേ എന്ന് പറയുമ്പോൾ ഭാവാർത്ഥം, അല്ലെങ്കിൽ അകർത്തരിച്ച കാരകെ സ്വപ്നായ. നിഷ്ഠായം സേട ഇതി വക്തവ്യം. ഗുരോസഹല വരുന്നത് നിഷ്ഠയിൽ സേട്ടായ ധാതുക്കളായിരിക്കും. നിഷ്ഠയിൽ സേട്ടെന്ന് പറയാൻ എന്താ കാരണം? നിഷ്ഠയിൽ അനിട്ട് വിധിക്കുന്ന പ്രത്യേക സൂത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിഷ്ഠയിൽ സേട്ടെന്ന് പറയുന്നത്. നിഷ്ഠയിൽ അനിട്ട് വരാൻ പാടില്ല. അങ്ങനെയുള്ള അതിൽ നിന്ന് മാത്രമേ ഗുരുസ്ഥല പ്രകാരം അപ്പോൾ വരത്തുള്ളൂ, അകാരം വരത്തുള്ളൂ. ഈഹ ഊഹ എല്ലാം നിഷ്ഠയിൽ സേട്ടാണ്. ഇതിനൊന്നും അനുട്ട് വിധിക്കാൻ സൂത്രം ഇല്ല. നിഷ്ഠായം സേട്ട ഇത് വ്യക്തം. നേഹ ആപ്തി, ആപ്തിയുടെ വ്യാപ്തവും. ആപ്പെന്ന് പറയുന്നത് സേട്ടാണോ അനുട്ടാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആ പനിട്ടായി? ത്രയോദശ അതിൽ ആദ്യം വരുന്ന ആ അത് അനട്ടു ധാതുവായതുകൊണ്ട് നിഷ്ഠയിലിട്ട് വരുമോ? ഇല്ല, ഇപ്പം നിഷ്ഠയിൽ സേട്ടല്ല. അതുകൊണ്ട് ഗുരുവശല വരുന്നില്ല. നേഹ ആപ്തിഹി, എവിടെ എന്ത് വരുന്നു, എന്ത് നിഷേധിക്കുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള രൂപം കണ്ടിട്ട് ഊഹിക്കാനേ പറ്റും. ആപ്തി എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഇത് ഗുരുമാനാണ്, ആ ഹലന്തമാണ്. ആപ് അകാരപ്രത്യം എന്നിട്ട് ആപാ എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ അത് അനിട്ട് ധാതുവാണ്. ചുരുക്കത്തിൽ എന്താണ്? അനിട്ടാണെങ്കിൽ വരത്തില്ല എന്ന് കിട്ടി. ആപ്തിഹി ശ്രീയാക്തിൻ വന്നു. ഏതാണ് എല്ലാരും പറഞ്ഞില്ലല്ലേ? എല്ലാരും ഇത് കേട്ടോണ്ടിരിക്കുകയല്ല, ഒരാൾ പറഞ്ഞു. ഏതാണ് സൂത്രം? അറ്റവും മുറിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, അതുപോരാ, മുഴുവൻ പറയണം. ഇതിനേട്ട് ദീപ്തി, അതായത് ഇത് ഡി പി നിങ്ങളുടെ എന്താണ് ബൈമിയിൽ കൊടുത്തിട്ടുണ്ട്. ഡി പിയിൽ ശീതിത്വം നിഷ്ഠായം എന്നുള്ള സൂത്രപ്രകാരം നിഷ്ഠയിൽ എട്ട് നിഷേധിക്കുന്നു. നിഷ്ഠയിൽ സേട്ടല്ല, സേട്ടാണെങ്കിലേ ഗുരുവശലപ്രകാരം അകാരം വരും. നിഷ്ഠയിൽ സേട്ടില്ലാത്തതുകൊണ്ട് എന്ത് വന്നു? തിൻ വന്നു, ദീപ്തി. അങ്ങനെയാണ് ഭൈമിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൂത്രത്തിൽ വിട്ടിനെ നിഷേധിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ ഈ സൂത്രപ്രകാരം തീക്കെട്ടിനെ നിഷേധിക്കുന്നുണ്ട്, പക്ഷേ നിഷ്ഠായ സേട്ടൻ തന്നെ പറഞ്ഞത്. അപ്പൊ നിഷ്ഠയിൽ നിഷേധിക്കുന്നിടത്ത് വരുന്നില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. ഗുരുവശകലപ്രകാരം അകാരപ്രത്യം വരണമെങ്കിൽ നിഷ്ഠയിലിട്ട് നിഷേധിക്കാൻ പാടില്ല. നിഷ്ഠയിലിഷ്ട നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വരത്തില്ല. ദീപ്തി എന്ന് പറയുന്നതിന് ഇപ്പൊ തീ നിഷേധിക്കുന്ന നിഷ്ഠയിലല്ല, പിന്നെയോ തിന്നിലാണ്. അപ്പൊ രണ്ടും തമ്മിൽ ബന്ധമില്ല. ബൈമിന് പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ എന്താണ്? ദീപി ആണ് ധാതു, ഈദിത്താണ്. ഇപ്പൊ ശീതിത്വം നിഷ്ഠായ പ്രകാരം ഇട്ടയിൽ നിഷ്ഠയിലിട്ടിനെ നിഷേധിക്കും. നിഷ്ഠയിൽ അനിട്ടായതുകൊണ്ട് വരത്തില്ല. നിഷ്ഠയിൽ അനിട്ടാണെങ്കിൽ എന്തോരം ഗുരുവശകല വരത്തില്ല. പിന്നെ ധാതു ദീപ് ഗുരുമാനാണ്, ഹലന്തുമാണ്, ഗുരുവശകല പ്രകാരം വരേണ്ടതാണ്. അപ്രത്യം വന്നു കഴിഞ്ഞാൽ ദീപാ എന്ന് വരും. പക്ഷെ ഇവിടെ ദീപ്തി എന്നാ വരുന്നു. തീതൂത്ര ഇതിനേറ്റ് ഇനി ഇതിന്റെ അർത്ഥം വേറെ തരത്തിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? തീ തൂ അവിടെ താ വന്നു. അപ്പൊ താപരമായിരിക്കുമ്പോൾ നിഷ്ഠയിൽ ഇട്ട് നിഷേധിക്കണമെന്ന് പറഞ്ഞാലോ? പക്ഷെ അതവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് താ എന്നുള്ളതുകൊണ്ട് നിഷ്ഠയല്ല എടുക്കേണ്ടത്, മറിച്ച് ഗുണാദിയിലെ തായാണ്, തൻപ്രത്യവും മറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ താ വരുന്നിടത്തെല്ലാം നിഷേധിക്കും. അപ്പോ ഇവിടെ ഭൈമിയാണ് വളരെ ക്ലിയർ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നു ആബ്ധാതോർ നിഷ്ഠായാം സേട്ടു അഭാവ എന്നാണ്. നായം അകാര പ്രത്യേകിന്ദു തിനേവ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ അവിടെ നിഷ്ഠയിൽ അനിട്ട് വരുന്നു? ആപ്തിയെ സംബന്ധിച്ച് ശരിയാണ്, ദീപ്തിയെ സംബന്ധിച്ച് എങ്ങനെ? ഇവിടെ പറഞ്ഞിരിക്കുന്നു തീ തൂത്രാധാസീസു, ഇത് സൂത്രേ അത് പറയുന്നില്ല. ദീപ്തിരുത്തിയത്ര ഇടമാശങ്ക തീ തൂത്ര, ഇത് നേട്ടെന്ന് പറഞ്ഞിരിക്കുന്നു ദീപ്തി. അത് ശരിയാണ്, ദീപ്തിയിൽ തീയതൂത്ത പ്രകാരം ഇട്ട് വരുന്നില്ല. പക്ഷെ ഇത് നിഷ്ഠയല്ലല്ലോ. അങ്ങനെ ദീപ്തി എന്ന് പറയുന്നിടത്ത് ഇട്ട് വന്ന് അവിടെ എന്താണ് ദീപ്തി എന്ന് പറയുന്നിടത്ത് എട്ട് വരുന്നില്ലെന്ന് തീയതൂത്ര. അത് ശരിയാ, ദീപ്തിയിൽ എന്തുകൊണ്ട് എട്ട് വരുന്നില്ല? അത് തീയതൂത്ര നിഷേധിച്ചുകൊണ്ട് ദീപ്തിയിൽ, അത് ദീപ്തി മാത്രമല്ലല്ലോ, തിൻ വരുന്നിടത്തെല്ലാം എട്ടിനെ നിഷേധിക്കുകയല്ലേ. ഗുരോസ്ഥ ഹല എന്ന് പറയുന്നതിന് ഉദാഹരണമാണെങ്കിൽ, അതിന്റെ പ്രത്യുദാഹരണമാണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ഏതാണ്? ശീതിതോ നിഷ്ഠായ വീട്ടിനെ നിഷേധിച്ചു. നിഷേധിച്ചതുകൊണ്ട് നിഷ്ഠായാം സേട്ടെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ വർണ്ണമെങ്കിൽ നിഷ്ഠയിൽ സേട്ടായിരിക്കും. ഇവിടെ വീട്ടിനെ നിഷേധിച്ചു, അപ്പൊ ആ വരത്തില്ല. വന്നില്ലെങ്കിൽ പിന്നെ എന്തുവരും? വരും. അവിടെ ഇവിടെ എന്തുകൊണ്ട് ഇട്ട് വരുന്നില്ല? തീത്തൂത്ര പ്രകാരം നേട്ട്, അങ്ങനെ അങ്ങനെ എടുക്കണം. ദീപ്തിയിൽ എന്തുകൊണ്ട് അകാരം വന്നില്ല? അത് ശീതത്വ നിഷ്ഠാപ്രകാരം നിഷ്ഠയിലിട്ടിനെ നിഷേധിച്ചുകൊണ്ട്. ഇവിടെ എന്തുകൊണ്ട്, ദീപ്തിയിൽ എന്തുകൊണ്ട് ഇട്ട് വന്നില്ല? തീതൂത്ര പ്രകാരം നിഷേധിച്ചു. അങ്ങനെ രണ്ടായിട്ടെടുക്കും. അതിവിടെ സ്പഷ്ടമല്ല, ഇത് വായിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ശീതത്വ നിഷ്ഠായെന്ന് പറയുന്ന സൂത്രം അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ഭൈമീന് വ്യക്തമാണ്. ശീതത്വ നിഷ്ഠായം പ്രകാരം നിഷ്ഠയിലിട്ടിനെ നിഷേധിച്ചു. നിഷേധിച്ചുകൊണ്ട് അവിടെ അകാരപ്രത്യം വരത്തില്ല. പിന്നെ എന്തുവരും? ദീപ് ധാതുവിന് കിൻവരും. അങ്ങനെ കിൻ വരുമ്പോൾ എന്തുകൊണ്ട് ഒട്ട് വരുന്നില്ല? തീതൂത്ര. അങ്ങനെ വ്യാഖ്യാനിക്കണം, അപ്പോൾ വ്യക്തമാവും. മുന്നിട്ടായതുകൊണ്ട് ഗുരുവശല വരുന്നില്ല. പിന്നെ എന്തുവരും? ദീപ് ധാതുവിൽ നിന്നോ കിൻ വരും. അങ്ങനെ കിൻ വന്നാൽ എന്തുകൊണ്ട് ഒട്ട് വരുന്നില്ല? അതിനാണ് ഈ ഉദാഹരണം തീതൂത്ര. അത്രയും അർത്ഥം വ്യാഖ്യാനിക്കണം. അത് പറഞ്ഞിട്ടില്ല. എങ്ങനെ അവിടെ, എന്തുകൊണ്ടവിടെ അകാരം വന്നില്ല, അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് സംശയം വരുന്നത്. തീതുത്രേഷു അഗ്രഹാദീനാമിതി വാച്യം. തീതുത്ര എന്ന് പറയുന്ന ഈ ആ സൂത്രത്തിൽ അഗ്രഹാദീനൂടെ പറയണമെന്ന് വാർത്തകാരൻ പറയുന്നു. ആ സൂത്രപ്രകാരം വരുന്ന എട്ട് നിഷേധം ഗ്രഹാദികൾക്ക് വരത്തില്ല. എന്നുവെച്ചാൽ ഗ്രഹാദികളിൽ നിന്ന് തിൻപരത്തിൽ വന്നാൽ എട്ട് വരുവരുല്ലേ വരും. തിൻപരത്തെയും വന്നാൽ ഏത് ധാതുവെന്നായാലും തീതുത്രാത എന്ന് പറയുന്ന സൂത്രം എട്ടിനും നിഷേധിക്കും. പക്ഷേ ഗ്രഹാദി ഗ്രഹ ഉപാദാനെ തുടങ്ങിയ ധാതുക്കളാണെങ്കിൽ നിഷേധമില്ല, എട്ട് വരാം. ഉദാഹരണം കൊടുത്തിരിക്കുന്നു, നീ ഗൃഹീതി ഗ്രഹ ഉപാദാനയിൽ നിന്ന് തിൻ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. സംപ്രസാരണം വന്ന് സംപ്രസാരണാശപൂർവരവും വന്ന് ഇവിടെ തിൻ വന്നാലും നിഷേധം വരുന്നില്ല അഗ്രഹാദീനാന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് എട്ട് വരും. എട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ഗ്രഹവാരുടെ ദീർഘം വന്നിട്ട് നിഗൃഹീതി. ഈ ചടത്തൊക്കെ പ്രയോഗത്തിൽ കാണുന്നതാണ്. നീ പഠിതി പഠിതാകുവാണ്, തിന്മന്നു തീതു ത്ര സൂത്രപ്രകാരത്തിനെ നിഷേധിക്കും. പക്ഷെ അഗ്രഹാദിയിൽ പഠിച്ചിരിക്കുന്നോണ്ട് എന്ത് വരുന്നു, എട്ട് വരുന്നിട്ട് നീ പഠിതി എന്ന് പറയുന്നു. ഈ പഠിതി എന്ന് പറയുന്നത് സാമാന്യമായി ഭാവാർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ഇനി വിശേഷിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കണം, അത് വ്യക്തം അല്ല. ഇവിടെ നമുക്ക് പൊതുവായൊരർത്ഥമേ പറയാൻ പറ്റും. അതിന് ഏതെങ്കിലും ഒരു സ്വപ്നി പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഷിദ്ധിതാദിഭ്യ അങ്ങ് ഷിത്തുകൾ ജൃഷ് വയോഹാനോ ത്രപൂഷ് ലജ്ജായ ഇതൊക്കെ എന്താണ്? ഷിത്തുകളാണ്. ഷിദ്ഭ്യോ ഭിതാദിഭ്യസ്ത സ്ത്രീയാം അങ് ജൃഷ് ജര ത്രപൂഷ് ത്രപ ഭിതാവിതാരണ ഏവായം ഭിത്തിരന്യ ചിതാദ്വൈതീകരണേ അന്യത്ര ചിത്തിഹി ഛിദ്രം ഗുഹ ഗിരിയോഷദ്യോ അത്ര ഗിരിരേകദേശോ ഗിരിശബ്ദേന വിവക്ഷിത അന്യത്ര ഗൂഢി അന്യത്ര ആരാഹാരാകാരാ താരാധാരാ അത്ര ദീർഘത്വം നിപാത്യതേ ആരാശസ്ത്രമിതി വക്തവ്യം ആർത്തിരന്യ ആങ്ങോ അർത്ഥശക്തിൻ രേഖാലേഖ അത്ര ഗുണ ചൂട ധാരാപ്രതാപതി വക്തവ്യം ധൃതിരന്യ മൃജ കൃപേ സമ്പ്രസാരണം ച കൃപ. ഇതെല്ലാം ഈ ഗണത്തിൽ വരുന്ന വാർത്തകങ്ങളും ഗണസൂത്രങ്ങളും ഒക്കെയാണ്. ഇതും ധാരാളം ഉപയോഗത്തിൽ വരുന്ന ഒന്നാണ്, ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ഇതെല്ലാം ഗുരുവശഹല എല്ലാം ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ഇത് സ്ത്രീ പ്രത്യപ്രകരണം മൊത്തം തന്നെ ഒരുപാട് ഉപയോഗമുള്ളതാണ്. ഷിത് ഷിദ്ഭ്യോ ഭിതാദിഭ്യസ്ഥ ഈ ഭിതാദിയാണ് ഈ പറഞ്ഞതല്ല. ഭിതാദിയിൽ വരുന്ന ധാതുക്കൾ പിന്നെ അതിൻ്റെ ഗണസൂത്രങ്ങൾ വാർത്തകങ്ങൾ എല്ലാം കൂടെ ചേർത്താണ് ഇവിടെ പറഞ്ഞത്. വിദാതി വരുന്ന ധാതുക്കൾ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭിതിർവിധാരണേ ചിതിര ദ്വൈതീകരണേ വിദജ്ഞാനേ ക്ഷുഭപ്രേരണേ ഗുഹസംഭരണേ ഡുദാഞ്ഞ ധാരണ പോഷണയോഹോ മിത്ര മേത്ര ഹിംസാ സേചനയോഹോ ഋഗതോ ഹൃജകരണേ ക്ഷിക്ഷയേ ക്ഷിനിവാസഗത്യോ തൃപ്ലവനതരണയോഹോ ധൃഞ്ഞ ധാരണേ ലിഖാക്ഷരവിന്യാസേ ചുതപ്രേരണേ പീഡവഗാഹനേ ഡുവപ്പ് ബീജസന്താനേ കൃപ വിക്ഷേപേ വസനിവാസേ മൃജുശുദ്ധു കൃപകൃപായാം. ഇത് മിക്കവാറും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് വായിച്ചത്. വിദാതി ഗണമാണ്, എല്ലാം നമുക്കറിയാമെന്നുള്ളതാണ്. ഇതാണ് ഭിതാദി. ഇതിൽ ഇനി പല പല വിധികളാണ്, ഗണസൂത്രങ്ങളും വാർത്തകങ്ങളും. പക്ഷെ ഇതെല്ലാം ധാരാളം പ്രയോഗത്തിലുള്ളതുമാണ്. എന്തിന്? സംസ്കൃതത്തിലെല്ലാം മലയാളത്തിൽ അതാ താര മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ടല്ലോ. രേഖ മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. ചൂട പ്രയോഗിക്കാറുണ്ട്. കൃപ ധാരാളമുണ്ട്. ഷിഭ്യോ ഷിത്ത് ഷകാരയുത്തായിട്ടുള്ള ധാതുക്കൾ ഭിതാദിഭ്യസ്ഥ ഭിതാദികൾ സ്ത്രീയാം അങ്ങ് സ്ത്രീലിംഗത്തിൽ അങ്ങ് വരുന്നു. ജൃഷ ജൃഷ വയോഹാനു ഷിത്താണ്. ജൃതിൽ നിന്ന് അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇത്തായോണ്ട് ഗുണം വരത്തില്ല. പക്ഷേ ഋദൃശോ അങ്ങി എന്ന് പറയുന്ന സൂത്രം നിങ്ങൾ പഠിച്ചിരിക്കാൻ വഴിയില്ല. ഋദന്ത ധാതുക്കളിൽ നിന്ന് അങ്ങ് പരമരിക്കുമ്പോൾ ഗുണം വരും. വജ്ര ആണ് ഗുണം വന്ന് രപരം വന്നു കഴിഞ്ഞാൽ ജര് പരത്തിൽ അങ്ങാണ്. ജര അജാദ്യ സ്ഥാപ് വന്നു കഴിഞ്ഞാൽ ജരാ ധാരാളം പ്രയോഗിക്കുന്നതാണ്. അപ്പൊ അവിടെ ഗുണം വരാൻ വേണ്ടി പ്രത്യേകിച്ച് വിധിച്ചാണ് ഇത്. ഋദൃശ്യം അങ്ങി അതെല്ലാം താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് സൂത്രം. ത്രപൂഷ് ലജ്ജായ ഇത് നമ്മൾ മുമ്പ് പലപ്പോഴും വന്നിട്ടുള്ള ധാതുവാണ് അല്ലേ. ത്രപ്പ് പ്രക്രിയ എളുപ്പമാണ്. ത്രപ്പിൽ നിന്ന് അങ്ങ് വന്നു. ത്രപ്പ് ടാപ്പ് വന്നു. ത്രപ്പ വേറെ ഒന്നും വരാൻ ലജ്ജ അത് ധാരാളം പ്രയോഗിക്കാറുള്ളതാണ്. ത്രപ്പ ലജ്ജ